പിന്നെ എന്താണ് സ്വാഭാവികം എന്ന് പറഞ്ഞത്? സ്വാഭാവികം എന്ന് പിന്നെ എന്തിനെ പറഞ്ഞു കഴിഞ്ഞ ദിവസം? അങ്ങനെ അങ്ങനെ പറഞ്ഞു. പിന്നെ എന്തിനാ പറഞ്ഞു സ്വാഭാവികം? പിന്നെ എന്തിനാ പറഞ്ഞു? രണ്ടെണ്ണത്തിനാണ് സ്വാഭാവികം എന്ന് പറയുന്നത്. ഒന്ന് ഭാനം, മറ്റൊന്ന് ഭാസ്യം. രണ്ടും സ്വാഭാവികങ്ങളാണ്, ഉപാധിയോട് കൂടിയത്. അതാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഭാനം എന്ന് പറഞ്ഞാൽ എന്താ? ഭാനം എന്ന് പറഞ്ഞാൽ എന്താ? അറിവ്. അറിവെന്നോ അനുഭവമെന്നോ പറയുന്നത് ഉറപ്പിച്ച് പറയുന്നു. മനസ്സിലാക്കുന്നത് കുറച്ച് മനസ്സിലാക്കിയാലും നേരെ മനസ്സിലാവും. ഒരുപാടൊക്കെ കേട്ടിട്ടൊന്നും കാര്യമില്ല, മനസ്സിലാക്കുന്നത് നേരെ മനസ്സിലാവും. അറിവ് പിന്നെ സ്വാഭാവികം എന്ന് പറഞ്ഞു. അവിടെ എന്താ ഉപാധി? അന്ധക്കരണം. അതാണ് ഇവിടെ അദ്വൈതികൾ പറയുന്നത്. മനസ്സ്, അന്ധക്കരണം, ബുദ്ധി എന്നെല്ലാം പറയുമ്പോ സാധാരണഗതിയില് അതെന്താണെന്ന് വേർതിരിച്ചല്ല പറയുന്നു. അദ്വൈതത്തിൽ അറിവ്, ബുദ്ധി, മനസ്സ് എന്നൊക്കെ പറയുമ്പോൾ അത് സ്വാഭാവികം എന്ന് പറയുമ്പോൾ അവിടെ വേർതിരിച്ച് പറയണം. എന്താണോ, എന്തിനാ വേർതിരിക്കുന്നത്? എന്നാണോ? അറിവിനെയും അതിന്റെ ഉപാധിയും വേർതിരിച്ചാ പറയുന്നു. അറിവിന്റെ ഉപാധി എന്താണ് അവിടെ? എന്താണ് അറിവിന്റെ ഉപാധി എന്ന് പറഞ്ഞാൽ? അതായത് അവിടെ അറിവിന്റെ ഉപാധി എന്ന് പറയുമ്പോ സാധാരണ നമ്മൾ അറിവെന്ന് പറയും. എത്രയോ തവണ പറഞ്ഞാണ് അവിടെ പ്രധാനമായും വരുന്ന ഉപാധി എന്ന് പറയുന്നത് പഞ്ചഭൂതങ്ങൾ തന്നെ. സൂക്ഷ്മഭൂതങ്ങളാണ് അവിടെ ഉപാധിയായിരിക്കുന്നത്. പരിണമിച്ച സൂക്ഷ്മഭൂതങ്ങൾ ഔദ്യോഗികൾ അങ്ങനെയാണ് പറയുന്നത്. സൂക്ഷ്മഭൂതങ്ങൾക്കൊരു പരിണാമം സംഭവിച്ചു, അതാണ് ഉപാധിയായത്. നമ്മൾ സാധാരണ ബുദ്ധി അല്ലെങ്കിൽ അറിവെന്ന് പറയുമ്പോൾ ആ ഉപാധിയും അറിവിനെയും കൂടെ ചേർത്താ പറയുന്നത്. പക്ഷെ ഉപയോഗിക്കുന്ന വാക്ക് എന്താണ്? അറിവ് അല്ലെങ്കിൽ ബുദ്ധി അല്ലെങ്കിൽ ഭാനം. ഇത് പലതവണ പറഞ്ഞിട്ടുള്ളതാ, എന്നാണ് ആദ്യം കേൾക്കുന്നത് പോലെ ഇരിക്കുന്നു. ചിന്തിക്കാത്തോണ്ടാണ് കേട്ടിട്ട് പൊടിയും തൊട്ട് എഴുന്നേറ്റ് പോയാൽ ഇതൊന്നും പിടികിട്ടത്തില്ല. ഇപ്പൊ സൂക്ഷ്മഭൂതങ്ങൾ, പരിണമിച്ച സൂക്ഷ്മഭൂതങ്ങൾ ആണ് ഈ അറിവിൽ ഉപാധിയായിരിക്കുന്നത്. അതിനാണ് ചിന്മയം എന്ന് പറയുന്നു. എന്ന് വിചാരിച്ചത് മാത്രമേ ഉള്ളൂ ഉപാധി. ഉപാധികൾ ഒരുപാടുണ്ട്. അറിവിന്റെ ഉപാധി എന്ന് പറയുന്നത് പഴയകാലത്ത് പറഞ്ഞിരിക്കുന്നതാണ്. പരിണമിച്ച സൂക്ഷ്മ ഭൂതങ്ങൾ. അപ്പൊ അത് അറിവുമായിട്ട് എങ്ങനെയിരിക്കുന്നു? പലതരത്തിലുള്ള പഴയകാലത്ത് പലതരത്തിൽ അത് വ്യാഖ്യാനങ്ങളാണ്. ഓരോരുത്തരും അവരവരുടെ ബുദ്ധി അനുസരിച്ച് അതിനെ വ്യാഖ്യാനിക്കുന്നു. ചിലത് പറയുന്നു എന്താണോ ചിലത് പറയുന്നത് ഇതൊരു പ്രതിബിംബ രൂപത്തിലിരിക്കുന്നു. ഈ സൂക്ഷ്മഭൂതങ്ങളുടെ പരിണാമത്തിൽ അറിവ് പ്രതിബിംബിച്ചിരിക്കുന്നതാണ് എന്ന് പറയുന്നു. അത് ഒരു വിശദീകരണം എങ്ങനെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ അത് പറയുന്നതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് എന്താണോ, അറിവെന്ന് പറയുന്നത് പൂർണമായും സ്വതന്ത്രമായ ഒന്നാണ്. ആ അറിവിന് ശുദ്ധമായ അറിവ് അല്ലെങ്കിൽ നിരുപാധികമായ അറിവെന്ന് പറയും. അത് ഈ സൂക്ഷ്മബോധങ്ങളിൽ പ്രതിബിംബിച്ചിരിക്കുന്നു. അതിനാണ് സ്വാഭാവികമായ അറിവെന്ന് പറയുന്നത്. അതിനാണ് നമ്മൾ സാധാരണ ബുദ്ധി, അറിവ്, ഭാനം എന്നെല്ലാം പറയുന്നത്. പക്ഷെ അങ്ങനെ പറയുമ്പോൾ എന്തിനാ പറയുന്നതെന്ന് ഓരോ സമയം പറയുമ്പോഴും വിശദീകരിക്കാൻ ഒക്കത്തില്ല. ഏതോണോ വിശദീകരിച്ചു കഴിഞ്ഞാൽ ആ ഈ പറഞ്ഞ ഇതാണെന്ന് കേൾക്കുന്നു മനസ്സിലായിക്കോളും. അതുകൊണ്ടാണ് അറിവിന് സ്വാഭാവികം എന്ന് പറയുന്നത്. ഇത് ഇന്നത്തെ അറിവല്ല, ഇന്നത്തെ സയൻസിന്റെ അറിവല്ല ഈ പറയുന്നു. ഇന്നത്തെ ഈ സയൻസ് ഒന്നും ഒരു തരത്തിലും വികാസം പ്രാപിക്കാത്ത ഒരു വളരെ പ്രാചീന കാലത്ത്, 1000 വർഷം മുമ്പ് എന്നൊക്കെ പറഞ്ഞ അന്നെന്താ സയൻസിന്റെയൊക്കെ അവസ്ഥയുണ്ട്. ഇന്നത്തെ സയൻസ് ഒന്നും വളരെ പ്രാകൃതമായ അല്ലെങ്കിൽ ശൈശവാവസ്ഥയിലാണ്. അന്ന് ഇതിനെ കുറിച്ചുള്ള ധാരണകളൊക്കെ കൂടുതലും വന്ന എങ്ങനെയാണോ കേവലം ചിന്ത, തപസ്സെന്ന് പറയുന്നതാണ് അതാണ്, ഏകാഗ്രമായി ചിന്തിക്കുക, ചിന്തിച്ച് ചിന്തിച്ച് ചിന്തിച്ച്. ഇന്നത്തെ ഒരു അന്വേഷണ രീതി ആയിരിക്കില്ല. ഇന്നത്തെ അന്വേഷണ രീതി എങ്ങനെയാണ്? പരീക്ഷണം. ഇന്ന് പരീക്ഷണമല്ല, പിന്നെയോ ചിന്തിക്കുക. അറിവ് എന്താണെന്നറിയാൻ അന്നെന്ത് ചെയ്യും? കുത്തിയിരുന്ന് ചിന്തിക്കും. അങ്ങനെ അങ്ങനെ അങ്ങനെ അങ്ങനെയാണ്. അതിനെയാണ് ധ്യാനമെന്നും ധാരണയെന്നും സമാധിയെന്നും തപസ്സെന്നും ഒക്കെ എന്ന് പറയുന്നു. എന്ന് വെച്ചാൽ അന്ന് മനുഷ്യന് ഭൗതികമായ ഇന്നത്തെ തരത്തിലുള്ള വികാസങ്ങളൊന്നും ഇല്ല. ഇന്നത്തെ പോലെ പരീക്ഷണങ്ങൾ നടത്താനുള്ള ഉപകരണങ്ങളൊന്നും അന്ന് കണ്ടെത്തിയിട്ടില്ല. എന്താണ് സൂക്ഷ്മദർശിനിയില്ല, സ്ഥൂലദർശിനിയില്ല, അങ്ങനെ എന്തെല്ലാം എന്തെല്ലാം. കമ്പ്യൂട്ടർ ഉണ്ടോ? എന്തിനു ഈ മൊബൈൽ പോലും വന്നില്ല. ഉണ്ടോ? എന്ന് വെച്ചാൽ ഇന്ന് സർവ്വസാധാരണമാണ്. ഭിക്ഷക്കാരന്റെ കയ്യിൽ എന്തുണ്ട്? മൊബൈലുണ്ട്. അതുപോലും പണ്ട് ഈ ശാസ്ത്രം ഉണ്ടാക്കിയവരുടെ കയ്യിൽ അതുപോലും ഉണ്ടായിരുന്നു. അപ്പൊ ഈ കാര്യത്തിലൊക്കെ അവർ വെറും പാമരന്മാരായിരുന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെയുള്ള ഒരു അറിവും ഇല്ലാത്തവരായിരുന്നു. അപ്പൊ അവരൊക്കെ ഇങ്ങനെ ഇരുന്ന് ചിന്തിച്ച് ചിന്തിച്ച്, ആ ചിന്തയ്ക്ക് വിലയില്ലെന്നല്ല പറയുന്നതിന്റെ അടുത്ത്, അവര് ചിന്തിച്ച് ചിന്തിച്ച് എന്ത് ചെയ്തു? ഒരുപക്ഷെ അവരങ്ങനെ ഇരുന്ന് കുത്തിയിരുന്ന് ചിന്തിച്ചോണ്ടായിരിക്കും ഭൗതികമായി കൂടുതൽ അന്വേഷണങ്ങൾ നടക്കാതെ പോയത്. അതുകൊണ്ടായിരിക്കും ചിന്തിച്ച് കണ്ടെത്താമെന്ന് അവർ വിചാരിച്ചു. തപസ് അങ്ങനെയെല്ലാം കണ്ടെത്തുക. അതുകൊണ്ട് അപ്പൊ അതിന് അതിന്റെ സ്വഭാവത്തിന് മാറ്റം വന്നു. ഇന്നത്തെ അല്ല എന്ന് വെച്ചാ അവിടെ എന്തായി ചിന്തിച്ച് ചിന്തിച്ച് എല്ലാം പോകുന്നത് അവരുടെ അറിവിനെ ഇപ്പൊ എന്ത് പറയും? ജീവന ആത്മനിഷ്ഠമായ അറിവ്. ഇന്നത്തെ അറിവെന്ന് പറയുമ്പോ എന്താണോ അങ്ങനെ ഇന്നത്തെ അറിയുന്ന പറയുന്നത് വസ്തുനിഷ്ഠം, അതാണ് സയൻസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അവിടെ ഒരു ആത്മനിഷ്ഠമായ അംശം ഉണ്ടെങ്കിൽ പ്രധാനമായിട്ട് നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോഴത്തേക്ക് രണ്ട് കെമിക്കൽ എടുത്ത് കൂട്ടിച്ചേർത്ത് കഴിഞ്ഞു സാറ് പറയുന്നൊരു വാദം ഉണ്ടാവും, ക്ലോറിൻ. അതാണ് വസ്തുനിഷ്ഠമായ അറിവെന്ന് പറയുന്നത്. അപ്പൊ ഈ രണ്ട് കെമിക്കൽ എടുത്ത് സാറ് കൂട്ടിച്ചേർത്താലും ഉണ്ടാവുന്ന അതേ തന്നെ, കുട്ടി കൂട്ടിച്ചേർത്താലും അതേ തന്നെ ഉണ്ടാവും. ഇനി വഴിയെ പോകുന്ന ആരെങ്കിലും ഇത് രണ്ടും കൂട്ടിച്ചേർത്താലും അത് തന്നെ. അത് രണ്ടും ഇന്ന പദാർത്ഥങ്ങളാണെന്ന് അറിഞ്ഞുകൊണ്ട് ഒരാൾ കൂട്ടിച്ചേർത്താലും അറിയാതെ കൂട്ടിച്ചേർത്താലും എന്ത് വരും? ക്ലോറിൻ തന്നെ വരും. അതാണ് വസ്തുനിഷ്ഠമായ അറിവെന്ന് പറയുന്നത്. ഇവിടെ ഈ നമ്മൾ ചർച്ച ചെയ്യുന്നതൊന്നും അങ്ങനെയുള്ള ഒരു വസ്തുനിഷ്ഠമായ അറിവല്ല. അതുകൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? നിങ്ങൾ സ്കൂളിൽ വെച്ച് നിങ്ങൾ ക്ലോറിൻ ഉണ്ടാക്കി, ആ ക്ലാസ്സിനുണ്ടായിരുന്ന 30 കുട്ടികളും ഉണ്ടാക്കി. നിങ്ങളിപ്പോ വർഷങ്ങളോളം കൂടെ ഇരുന്ന് ഇത് കേട്ടുകൊണ്ടിരുന്നാലും നിങ്ങൾക്കൊന്നും തോന്നുന്നില്ല. അതാണ് വ്യത്യാസം. എന്തുകൊണ്ട്? ഇത് വസ്തുനിഷ്ഠമായൊരു അറിവല്ല, ചിന്തയിലൂടെ എത്തിച്ചേരുന്ന ഒരു തലമാണ്. നമ്മൾ ചിന്തിച്ച് അവിടെ എത്തിയാലേ എന്ത് വരൂ, ഇത് ബോധ്യപ്പെടാൻ പറ്റും. മറ്റങ്ങനെയല്ല. അന്ന് എത്ര വയസ്സ് പ്രായമുണ്ട്? 8ഓ 10ഓ വയസ്സുള്ളപ്പോ തന്നെ നമ്മൾ ക്ലോറിൻ ഉണ്ടാക്കി. അല്ലേ? ആ ക്ലാസ്സിലിരുന്ന് എല്ലാവരും ഉണ്ടാക്കി. ഇത്രയും വയസ്സായിട്ടും ഇത്രയും കാലം ഇത് കേട്ടുകൊണ്ടിരുന്നിട്ട് ഇന്നും ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് എന്നാവും? അപ്പൊ അതിനൊരു പ്രധാന കാരണം ഇതാണ്, വസ്തുനിഷ്ഠമായ ഒരു അറിവല്ല. അപ്പൊ അവിടെ ശരി, ക്ലോറിൻ കിട്ടി, എല്ലാവരും ചേർത്തപ്പോഴും ക്ലോറിൻ തന്നെ. ഇനി ഒരുത്തന് ചിത്തശുദ്ധിയില്ല, അവന് ക്ലോറിൻ കിട്ടാതിരിക്കും. ചിത്തശുദ്ധി വേണ്ടതായിരിക്കും. ഇനി അവന് ബുദ്ധിസൂക്ഷ്മത വേണം, ഒന്നും വേണ്ട. ആ സാധനം രണ്ടും കൂട്ടിച്ചേർത്താ, ഒരു ആസിഡ് ഒരു കെമിക്കലും കൂടെ കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ എന്ത് വരും? വേറെ എന്തെങ്കിലും ചേർത്താവും. അതിന് അത്രയും അറിവ് മതി, പ്രാഥമികമായ അറിവ് മതി. ഇത് രണ്ടും കൂട്ടി ചേർത്താ മതി. അതാണ് വസ്തുനിഷ്ഠമായി. ഇതങ്ങനെയല്ല. ഇതിപ്പോ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാൻ എന്ത് പറയും? ചിന്തിക്കാൻ പറഞ്ഞ് മനസ്സിലാവുന്നില്ല. മനസ്സിലായില്ലെങ്കിൽ ഞാൻ എന്ത് പറയും? എന്ത് പറയും? ചിത്തശുദ്ധി ഇല്ലെന്ന് പറയും. അതെ, അന്ന് രണ്ടറിവും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ ഇവിടെ മനസ്സിന്റെ ഏകാഗ്രതയും ഇതെല്ലാം കൊണ്ടാണിത്. സയൻസ് എന്ന് പറയുന്ന അതാണ് വസ്തുനിഷ്ഠമായ ഇന്നത്തെ ഭൗതിക ശാസ്ത്രം എന്ന് പറയുന്നത്. വസ്തുനിഷ്ഠമായിട്ടുള്ള ഒരു അറിവാണ്. അതുപോലെ അല്ല ഇത്. ഇത് രണ്ടും ഒന്നുമല്ല, ഇത് രണ്ടു തന്നെയാണ്. ആ സയൻസിൽ പറയുന്നത് ഇത് പറയുന്നു ഒന്നാണെന്നൊക്കെ വെറുതെ ചുമ്മാതെ പറയുന്നു. ഓരോരുത്തർ പുസ്തകം എഴുതിയിടുമല്ലോ. വെറുതെ ഭയങ്കര സയന്റിസ്റ്റ് ആയിരുന്നു, അതായിരുന്നു ഇതായിരുന്നു. സ്കൂളിൽ പോലും പഠിക്കാത്ത ആൾ എങ്ങനെ സയന്റിസ്റ്റ് ആവുന്നു? ആവും. സ്കൂളിൽ പഠിച്ചിട്ട് നിങ്ങൾ സയന്റിസ്റ്റ് ആയില്ല, പിന്നെയാണ് സ്കൂളിൽ പഠിക്കാത്തത്. വെറുതെ പൊക്കി പറയുന്നു. ഒരു സയൻസും അല്ല അത്. ആധ്യാത്മികമായ അറിവ് ഈ പറയുന്ന ഭൗതി ഇതിനും വേണമെങ്കിൽ നമുക്ക് സയൻസ് എന്ന് പറയാം. ഇതിനെ പറയും സ്പിരിച്വൽ സയൻസ് എന്നൊക്കെ പറയും. അതൊക്കെ വേണമെങ്കിൽ പറയാം. രണ്ടാണ് സംഗതി. അപ്പൊ പഴയ കാലത്തിനെ കുറിച്ച് എങ്ങനെയാ മനസ്സിലാക്കിയത്? സ്വാഭാവികമായ അറിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധി, അത് എന്താണ് ഈ പഞ്ചഭൂത പരിണാമങ്ങളും ഒരറിവും കൂടെ കൂടി. അവിടെ അറിവെന്ന് പറയുമ്പോ തന്നെ മനസ്സിലാകാം അവിടെ അറിവിന് ഒരു സ്വതന്ത്രമായ നിലയുണ്ട്. അതുകൊണ്ടാണ് ഒരു നിരുപാധിക ജ്ഞാനത്തെ കുറിച്ച് പറയുന്നത്. ഇന്നിപ്പോ ഈ അറിവിനെ കുറിച്ചൊക്കെ ചിന്തിക്കുന്ന എന്താണ് ചിന്തിക്കുന്നവരെന്താ പറയുന്നു? ന്യൂറോ സയൻസ് അവർ പറയുന്നത് അറിവ് ഒരു സ്വതന്ത്രമായ നിരുപാധികമായ ഒന്നാണെന്ന് അവര് അതിലും തന്നെ ഈ സയന്റിസ്റ്റുകളിലും എന്താണ് മൂഢന്മാരുണ്ട്, കുറച്ച് ആത്മീയ ചിന്തയുള്ളവരുണ്ട്, കുറച്ച് വേദാന്തം വായിച്ചിട്ടുള്ളവരുണ്ട്, അവരിതെല്ലാം കൂടെ മിക്സ് ചെയ്യും. അതൊക്കെയുണ്ട്, ഇപ്പൊ കണ്ടില്ലേ ഒരു അച്ഛനും അമ്മയും കൂടെ രണ്ട് പിള്ളേരെ തലക്കടിച്ചു കൊന്നത് വായിച്ചായിരുന്നു അങ്ങനെ. കേട്ടിരുന്നേ ഇല്ലേ? നിങ്ങൾ ഏത് ലോകത്താ ജീവിക്കുന്നു? നിങ്ങളൊക്കെ മൊബൈലൊക്കെ ഉപയോഗിക്കാറുണ്ടല്ലോ, ഇപ്പൊ വേറെ ആവശ്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്, അല്ലെ? വീഡിയോ കാണാനൊക്കെ ആയിരിക്കും ഉപയോഗിക്കുന്നത്. ഇനി ഒരു കൂടുതലൊന്നും വേണ്ട, ഒരു സമയം വയ്ക്കണം, ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് എങ്കിലും ഡെയിലി പത്രം വായിക്കും. ഈ ലോകത്ത് നമ്മുടെ ചുറ്റും എന്തൊക്കെയാ നടക്കുന്നതെന്ന് അറിഞ്ഞിരിക്കുന്നു. എന്തെങ്കിൽ നമ്മൾ ആദിവാസിയായി, ആശ്രമത്തിൽ വന്ന ആദിവാസിയായി കഴിഞ്ഞാല് ഇത്രയും ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്നു. വെറും മൂടന്മാരായി അതുകൊണ്ട് എന്തെങ്കിലും ആത്മീയ നഷ്ടം വരുമെന്നൊന്നും വിചാരിക്കരുത്. നഷ്ടം വരാനുള്ളതാണെങ്കിൽ എങ്ങനെയായാലും വരും. നിങ്ങൾ പത്രം വായിച്ചാലും വരും, വായിച്ചില്ലെങ്കിലും വരും. അത് ജീനനുസരിച്ചിട്ടാണ്, അവനവന്റെ ജീനിൽ എന്തുണ്ടോ അത് തന്നെയാണ്, അതിൽ കാര്യമൊന്നും. പക്ഷെ കുറച്ചു പേരും ആചരിക്കുന്നത് ഒരു നല്ല വിദ്യാസമ്പന്നരാണ്. തന്തയെന്ന് പറയുന്ന ഒരു പ്രൊഫസർ, തള്ളാന്ന് പറയുന്നത് കോളേജിന്റെ പ്രിൻസിപ്പൾ. അപ്പോ രണ്ടുപേർക്ക് സയന്റിഫിക് നോളജ് ഉണ്ട്, ശാസ്ത്രീയമായ ജ്ഞാനം. ഒരാൾ മാത്തമെറ്റിക്സിൽ ഗോൾഡ് മെഡലിസ്റ്റ് എന്തൊക്കെയാണ്, ബിരുദാനന്തര ബിരുദമൊക്കെ ഉള്ളതാണ്, നല്ല ബോധമുള്ളവരാണ്. പക്ഷെ രണ്ട് പെമ്മക്കളെ എന്ത് ചെയ്തു, അവര് തലക്കടിച്ചു കൊന്നു. കലിയുഗം അവസാനിക്കുന്ന ദിവസം പിറ്റേ ദിവസം സത്യയുഗമാണ്, അന്ന് അവർ വീണ്ടും ജനിക്കുമെന്നാണ് വിശ്വസിച്ചത്. മന്ത്രി ഇത് വാർത്തയായിരുന്നു. ഇനി ഞാൻ ഡെയിലി പത്രം വായിച്ചിട്ടൊക്കെ പറഞ്ഞു തരാം അരമണിക്കൂർ. നിങ്ങൾ വായിക്കുന്നില്ലെങ്കിൽ മൂഢവിശ്വാസം വട്ട്. അപ്പൊ അവരങ്ങനെ വിശ്വസിച്ച് രണ്ട് പെമ്മക്കള്, അതാ അപ്പൊ പെമ്മക്കളാണെങ്കിൽ വളരെ ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർ, അവരും അറിയപ്പെട്ടു പോയി. എന്നിട്ട് വിശ്വാസം എന്ന് പറയുന്നത് ഒരു മാനസികമായ ഉന്മാദമായി മാറും. പിന്നെ എന്ത് വിശ്വസിക്കുന്നു എന്ത് ചെയ്യുന്നു ഒന്നും അറിയില്ലാതെ ഒരു ഉന്മാദാവസ്ഥയെ പ്രാപിക്കും മനസ്സ്. അങ്ങനെ മൂഢമായ അവസ്ഥ. അത് പോകാതിരിക്കാനാണ് ഈ പത്രമൊക്കെ ഇടയ്ക്ക് വായിക്കണമെന്ന് പറയുന്നത്. നിങ്ങളും അങ്ങനെ ആയിപ്പോവും, യൂസ്ലെസ് ആയിപ്പോ, ഒന്നിനും കൊള്ളാത്തവരായി. ഇതാ പറ്റിയത്. അപ്പൊ ഇത്രയും സയൻസ് ഒക്കെ പഠിച്ചതിന് ശേഷവും ആ മനസ്സിന്റെ ഉന്മാദാവസ്ഥ, അത് ഈ ഹാർഡ്വെയർ തകരാറാണ്. എന്നുവെച്ചാൽ നമ്മുടെ ബ്രെയിനിലെ ചില ഭാഗങ്ങളൊക്കെ, നമ്മുടെ ബ്രെയിനിനകത്തും ബ്രെയിനിൽ നിന്ന് നമ്മുടെ ശരീരത്തിലേക്കും നിരന്തരം ഒരുപാട് കമ്മ്യൂണിക്കേഷൻസ് നടക്കുന്നുണ്ട്. അങ്ങനെ എന്താണോ ന്യൂറോൺ സെൽസ് എന്ന് പറയും. ഇപ്പൊ ചില ഭാഗങ്ങൾക്കൊക്കെ എന്തെങ്കിലും ചെറിയ തകരാറ് വന്നു കഴിഞ്ഞാൽ ഈ കമ്മ്യൂണിക്കേഷൻ ശരിയാവത്തില്ല. അപ്പോഴാണ് ഈ ഭക്തിയൊക്കെ കൂടുന്നത്. ചില ഭാഗത്ത് ചെറിയ ഡാമേജ് വരുമ്പോഴാണ്. അത് സോഫ്റ്റ്വെയർ തകരാറല്ല, ഹാർഡ്വെയർ തകരാറാണ്. ചിലപ്പോൾ അത് ജനറ്റിക്കൽ ഡിസോർഡർ ആയിരിക്കും, എന്ന് വെച്ചാൽ ജന്മനാ ഉള്ളതായിരിക്കും. ശരിയാക്കി എടുക്കുമ്പോൾ റിപ്പയർ ചെയ്തെടുക്കാൻ പ്രയാസമാണ്. ഇവർക്കും അതാണ്. പക്ഷെ ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം ശരിക്കും പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് ഭൗതികമായ വിദ്യാഭ്യാസം നേടാനും എല്ലാം പറ്റി. പക്ഷെ ഏതോ ചെറിയ ഭാഗത്തൊരു ഡാമേജ് ഉണ്ട്, അത് കറക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു, ഇവർക്ക് ഈ ഭക്തിയും വിശ്വാസവും ഒക്കെ അങ്ങ് കൂടി, ബ്രേക്കും പെല്ലും ഇല്ലാതെയായി. അപ്പൊ അവർ വിചാരിച്ചത് ഇന്ന് കലിയുഗം അവസാനിക്കുകയാണ്, ഇന്ന് കൊന്നു കഴിഞ്ഞാൽ നാളെ സത്യയുഗത്തിൽ രണ്ടുപേരും ജനിച്ചു വരും. നിലവിളിയും വേണമൊക്കെ കേട്ട് ആൾക്കാർ അടിച്ചു കൊല്ലുന്നു. പോലീസിലെ അറിയിച്ച് പോലീസ് വന്നപ്പം തള്ള പറയാണ് അകത്ത്, നിങ്ങൾ കുറച്ച് വെയിറ്റ് ചെയ്യും, കുറച്ച് കഴിയുമ്പോൾ അവർ എഴുന്നേറ്റ് വരും. തല അടിച്ചു പൊട്ടിച്ച് കൊന്നിട്ടിരിക്കുകയാണ്. ചെരുപ്പിട്ടുകൊണ്ട് കയറരുത് അകത്തോട്ട്, ഇവർ ജനിക്കാൻ പോവുകയാണ്. ഇങ്ങനെയൊക്കെ ഓരോന്ന് പറയുന്നു. വിദ്യാസമ്പന്നരാണ്, വിദ്യാഭ്യാസം എന്ന് പറയുന്നുണ്ട്. മനുഷ്യന് വിവേകം ഉണ്ടാകത്തില്ല, ബോധം ഉണ്ടാകത്തില്ല. ഇതാണ് ഹാർഡ്വെയർ തകരാറാണ്. അപ്പം ഭൗതികമായ അറിവ് മാത്രം പോരാ, മനുഷ്യന്റെ വിവേകവും ശരിക്കും പ്രവർത്തിക്കണം. ഇങ്ങനെയുള്ള ഉന്മാദങ്ങളിലേക്ക് പെട്ടുപോയി കഴിഞ്ഞാൽ ഇത് വലിയ പ്രശ്നമാണ്. ഈ കടുത്ത ഭക്തി, പ്രാർത്ഥനകള്, തുള്ളലുകൾ, ചിലർക്കൊക്കെ ഇങ്ങനെ ആവേശമൊക്കെ വരില്ലേ, ഇതൊന്നും നിങ്ങൾക്ക് ആർക്കെങ്കിലും വരാനും ഇതൊന്നും ഭക്തിയെന്ന് വിചാരിക്കരുത്. ഇതൊക്കെ ചെറിയ പ്രശ്നങ്ങളാണ്. ചിലപ്പം ട്രീറ്റ് ചെയ്താൽ ശരിയാവേ ഉള്ളൂ, ചിലപ്പോൾ അത് ശരിയാകത്തുള്ളൂ എന്ന് വിചാരിച്ച് നിരാശപ്പെടാണ്ട്. അത് അതിന് നമ്മൾ അതിനു വലിയ പ്രാധാന്യം കൊടുക്കാതിരുന്നാണ്. ചെറിയ ഈ ന്യൂറോൺസ് ഉണ്ടല്ലോ നമ്മുടെ തലച്ചോറിനകത്ത്, 1 ബില്യൺ 100 ബില്യൺ ന്യൂറോൺസ് ഉണ്ടെന്നാണ്. 100 ബില്യൺ എന്ന് പറഞ്ഞാൽ, 1 ബില്യൺ എന്ന് പറഞ്ഞാൽ എത്ര? 1 ബില്യൺ എന്ന് പറഞ്ഞാൽ 10^9. എത്ര എണ്ണിയാ തീരാത്ത ന്യൂറോൺസ് ഉണ്ട്. പിന്നെ അതല്ലാതെയുള്ള ഇതെല്ലാം സെല്ലുകളാണ്. അതിൽ നിന്ന് ഇലക്ട്രിക്കൽ ഇമ്പൾസസ്, കെമിക്കൽ ഇമ്പൾസസ് ഒക്കെ ഇങ്ങനെ സദാസമയം ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മുടെ ഈ ബോധമൊക്കെ വരുന്നതെന്നാണ് ഇന്നത്തെ സയൻസ് പറയുന്നത്. അപ്പൊ ഇതിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അപ്പോഴാണ് ഇതൊക്കെ വാരിക്കെട്ടി നേരെ ആശ്രമങ്ങളിലേക്കൊക്കെ ഓടുന്നത്, സ്വാമിമാരെയൊക്കെ അടുത്ത് പോയിരിക്കുന്നു. ചെറിയ മിസ്റ്റേക്കുകളാണ്, കറക്റ്റ് ചെയ്തെടുക്കാം. അതുകൊണ്ട് ഭയങ്കര ഞങ്ങൾ യോഗ്യന്മാരാണെന്ന് വിചാരിച്ചിട്ട് ഇത് ഭയങ്കര അവിടെ ചെല്ലുമ്പോൾ സ്വാമി പറയും, നിങ്ങളെന്തോ പൂർവപൂർവ ജന്മങ്ങളുടെ പുണ്യം കൊണ്ടാണ് ഇവിടെ വന്നത്. ചുമ്മാ സ്വാമിക്ക് പണിയെടുക്കാവുന്ന രണ്ടുപേരെ കിട്ടി. ഇവനിവിടെ പിടിച്ചു നിർത്താൻ വേണ്ടി പറയും, എന്താണ് ഭയങ്കര പുണ്യങ്ങളും കൊണ്ട് വന്നതാണ്, ഇതാണ് വേണ്ടേ. ഇത് ചെറിയ ഡിഫക്റ്റുകളാണ്. ഞാൻ തമാശ പറയുന്നുണ്ട്, സീരിയസ് ആയി പറയുകയാണ്. പക്ഷെ നമുക്ക് മാനേജ് ചെയ്യാം, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അതിലൊന്നും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കാതിരുന്നാൽ മതി. ആവേശങ്ങളിലും കടുത്ത ഭക്തിയിലും പ്രാർത്ഥനയിലും ഷിവറിങ് അതൊക്കെ വരും. ഭക്തി മൂത്തിട്ട് മൈൻഡ് ചെയ്യാൻ പോകരുത്. കൂടുതൽ അതിലേക്ക് ശ്രദ്ധിക്കാൻ പോയി ജീവിതം പോയി. ഞാൻ ഇങ്ങനെയുള്ള ഒത്തിരി പേരെ കാണുന്നതാണ്. ഞാനിതൊക്കെ പറയുമ്പം അവർക്കൊക്കെ എന്നോട് ദേഷ്യമാണ്, നിങ്ങൾക്കും ചിലപ്പം ദേഷ്യം വരും. പക്ഷെ എനിക്കത് പറയാതിരിക്കാനും പറ്റത്തില്ല. നമ്മളൊരു കാര്യം വാസ്തവം മനസ്സിലാക്കിയാ പറയാതിരിക്കുന്നെങ്കിൽ എന്തൊക്കെ നഷ്ടം വന്നാലും പറയാതിരിക്കാനും പറ്റത്തില്ല. പക്ഷെ പറയുന്ന ഒരിടത്തും ഭയങ്കര ശത്രുത ഉണ്ടാക്കുന്നു ഇതൊക്കെ പറയുമ്പോൾ. എന്നാ പലരും ചോദിക്കുന്ന പിന്നെ ഇതൊക്കെ പറഞ്ഞെന്തിനാ ആൾക്കാരെ ശത്രുക്കളെ ഉണ്ടാക്കുന്നവരെ പറയാതിരിക്കാൻ പറ്റുന്നില്ല. ഇത് ഞാൻ പറഞ്ഞില്ലെങ്കിൽ പിന്നെ ആര് പറയും എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ആരെങ്കിലും ഒന്ന് പറയണ്ടേ? അപ്പോ നമ്മുടെ ബ്രെയിനിന്റെ പ്രവർത്തനമാണ് ഈ ബോധം എന്നാണ് ഇന്നത്തെ സയൻസ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവര് നിരുപാധികമായ ഒരു ജ്ഞാനം എന്നുള്ളത് പൊതുവെ അംഗീകരിക്കുന്നു. എന്നാൽ ചിലരൊക്കെ അങ്ങനെ ചിന്തിക്കാത്തതുകൊണ്ട് അങ്ങനെ ഒന്നാകാം. അപ്പൊ അവര് ഈ സയൻസിന്റെ വഴി വേറെയാണ്, തത്വചിന്തയുടെ വഴി വേറെയാണ്. പക്ഷെ ഇപ്പം സയൻസിന്റെ തത്വചിന്ത അതും ഒരു പഠന വിഷയമാണ്. സയൻസിലെ തത്വചിന്ത എന്ന് വെച്ചാൽ സയൻസും തത്വചിന്തയും കൂടെ കൂടിച്ചേരുന്നു. അതിന് പ്രധാനമായൊരു കാരണം എന്ന് പറഞ്ഞപ്പോ സയൻസിലും പല വിഷയങ്ങളെ കുറിച്ച് ഇങ്ങനെ പഠിച്ച് ചിന്തിച്ച് പഠിച്ച് ചിന്തിച്ച് ചെല്ലുമ്പോ ചിലയിടത്ത് ഉത്തരം കിട്ടുന്നില്ല. പഴയകാലത്ത് മനുഷ്യൻ തത്വചിന്തയിലേക്ക് തിരിഞ്ഞുകൊണ്ടാണ് ഈ പ്രപഞ്ച പ്രതിഭാസങ്ങൾ അന്ന് അവന്റെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെയും ഗ്രഹിച്ച പ്രപഞ്ച പ്രതിഭാസങ്ങൾക്ക് പലതിനും അവന് ഉത്തരമില്ല. ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നു? പെട്ടെന്ന് ആകാശത്ത് നിന്ന് മഴ വരുന്നു, അവനറിയത്തില്ല ഇതെന്താ ഇങ്ങനെ വരുന്നു. ഒരു ദിവസം പെട്ടെന്ന് ഇടി വരുന്നു, മിന്നൽ വരുന്നു, ഉത്തരമില്ല. എന്തുകൊണ്ട് ഇതൊക്കെ സംഭവിക്കുന്നു? അപ്പോഴാണ് അവൻ തത്വചിന്തയിലേക്ക് തിരിഞ്ഞു. അപ്പോഴാണ് അവൻ പറഞ്ഞ ഇതിന്റെ പിന്നിലൊരു ദേവനുണ്ട്, ന്യൂനമർദ്ദമല്ല. ന്യൂനമർദ്ദത്തെ കുറിച്ച് അവന് യാതൊരു ധാരണയില്ല, ഒരു ദേവനാണ്. ഇപ്പൊ തത്വചിന്തയിലേക്ക് തിരിയുന്ന അങ്ങനെയാണ് ഉത്തരം കിട്ടും. സയന്റിസ്റ്റുകളും അങ്ങനെ തിരിയും. അവരിങ്ങനെ പഠിച്ച് പഠിച്ച് പഠിച്ച് വരുമ്പോ ചിലടത്ത് ആകെ ആശയക്കുഴപ്പം, അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്നൊക്കെ പറയും. പിടികിട്ടുന്നില്ല സംഗതി എന്താണ്, എല്ലാം അങ്ങോട്ട് അവർക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ വരുമ്പോൾ ചിലരെന്ത് ചെയ്യും, അവിടെ നിന്ന് പതുക്കെ തിരിയും തത്വചിന്തയിലേക്ക്. സ്വാഭാവികമാണ്, മനസ്സിന് എവിടെയെങ്കിലും ഒരു പിടിവള്ളി കിട്ടണ്ടേ? അത് തെറ്റെന്നൊന്നും പറയാൻ പറ്റില്ല, അങ്ങനെയും ചിന്തിക്കാം. ഇതെല്ലാം മനുഷ്യന്റെ ബുദ്ധി എന്ന് പറയുന്നത് സ്വതന്ത്രമാണ്. നമ്മളതിനെ ബന്ധിക്കുന്നു, ബന്ധിച്ചില്ലെങ്കിൽ അത് സ്വതന്ത്രമാണ്. അത് ഏത് വഴിക്കും ചിന്തിക്കും. വസ്തുനിഷ്ഠമായി ചിന്തിക്കാൻ ബുദ്ധിക്ക് സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ അതുപോലെ തന്നെ തത്വനിഷ്ഠമായും ചിന്തിക്കാം, ബുദ്ധിക്ക് അതിനൊക്കെയുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് നിങ്ങൾ ചിന്തിക്കുന്നത് ശരി, മറ്റൊന്ന് ചിന്തിക്കുന്നത് തെറ്റെന്ന് വേറൊരാൾക്ക് പറയാൻ അവകാശമൊന്നുമില്ല. അതൊക്കെ അവനവന്റെ ബോധ്യപ്പെടലാണ്. കഴിഞ്ഞ ദിവസം പറഞ്ഞു. അപ്പോ പഴയ കാലത്ത് അവര് തത്വനിഷ്ഠമായിട്ടാണ് ചിന്തിച്ചത്, ആത്മനിഷ്ഠമായിട്ട് ചിന്തിച്ചു. അപ്പോഴാണ് അവർ പറഞ്ഞത് അറിവെന്ന് പറയുന്നത് എന്താണ്? സ്വാഭാവികം ആയ അറിവാണ് നമ്മളിപ്പോ അറിയുന്നത്. അപ്പോ ആ സ്വാഭാവികമായ അറിവിൽ, എന്റെ ചോദ്യം അതായിരുന്നു, സ്വാഭാവികമായ അറിവിൽ എന്താണ് ഉപാധി? എന്താണ് ഉപാധി? സൂക്ഷ്മ പഞ്ചഭൂതങ്ങൾ, പരിണമിച്ച സൂക്ഷ്മ പഞ്ചഭൂതങ്ങളാണ് ഉപാധി. അതും അറിവും കൂടെ എങ്ങനെ ചേരുന്നു? അത് പല പല യുക്തികൾ പറയുന്നു. അതൊരു പ്രതിബിംബം പോലെ രണ്ടും കൂടെ ചേർന്നിരിക്കുന്നു, രണ്ടും കൂടെ താതാത്മ്യത്തിലിരിക്കുന്നു. അതിനാണ് ഒരു ചിന്മയം എന്ന് പറയുന്നത്. എന്ന് വിചാരിച്ച് ഈ പഞ്ചഭൂതങ്ങൾ മാത്രമല്ല ഉപാധി. അതെ, നമ്മുടെ തലച്ചോറിൽ തന്നെ എങ്ങനെയാണോ എന്റെ ബ്രെയിൻ, ഈ ബ്രെയിനിൽ എങ്ങനെയാണ് ഈ അറിവുണ്ടാകുന്നത്? കൃത്യമായ നിശ്ചിതമായ ഒരു ഉത്തരം ഇന്നുവരെ സയൻസിനും കിട്ടിയിട്ടില്ല എന്ന് വിചാരിച്ച് അവര് പിന്മാറിയിട്ടില്ല, നിരന്തരം അതിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. തലച്ചോറിന്റെ ഈ ന്യൂറോൺസിന്റെ സെല്ലുകളുടെ കെമിക്കലുകളുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെ സംഭവിക്കുന്നു, എങ്ങനെ അറിവുണ്ടാകുന്നു, അതിങ്ങനെ നിരന്തരം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പഴയ കാലത്ത് അവർ നിരന്തരം ചിന്തിച്ചുകൊണ്ടിരുന്നു. ചിന്തിച്ചപ്പോഴാണ് അവർ പറഞ്ഞത് ഈ അറിവെന്ന് പറയുന്നത് സ്വാഭാവികമാണ്. അപ്പൊ ഇന്നത്തെ സയൻസിന്റെ രീതി നോക്കിയാലും അറിവ് സ്വാഭാവികമാണ്. എന്തുകൊണ്ട്? അവര് പറയുന്നത് ബ്രെയിൻ എന്ന് പറയുന്ന ഒരു ഉപാധിയാണ് പഴയ ഭാഷയിൽ പറഞ്ഞു. ഇന്ന് പറയുന്ന ബ്രെയിൻ എന്ന് പറയുന്നതിന് പഴയ ഭാഷയിൽ പറഞ്ഞാൽ എന്ത് പറയും? അതൊരു ഉപാധിയാണ്. അത് പ്രവർത്തനങ്ങൾ കൊണ്ട് പഴയകാലത്ത് വളരെ രസകരമായ കാര്യം, പണ്ട് ഇവർക്ക് ഇങ്ങനെ ഒരു വസ്തുനിഷ്ഠമായൊരു പഠനം ഇല്ലാതെ കേവലം തത്വനിഷ്ഠമായ അവർ ചിന്തിച്ചതുകൊണ്ട് പഴയ നമ്മുടെ ഈ ശാസ്ത്രങ്ങളിൽ ബ്രെയിൻ എന്ന് പറയുന്ന ഒരു സാധനമേ ഇല്ല, തീരെ ഇല്ലെന്ന് ചോദിച്ചാൽ അവിടെ ഇവിടെയൊക്കെ ചിലപ്പോൾ കാണും. തീരെ ഇല്ലെന്ന് പറഞ്ഞു തന്നെ ആരും കയറി പറയുന്നു. ബ്രെയിനിന്റെ ഒരു പൊട്ടോ പൊടിയോ ഒക്കെ എവിടെയെങ്കിലും കാണും. അന്ന് ഇവരെല്ലാം ഈ അറിവിന്റെ കേന്ദ്രമായി പറഞ്ഞു എന്തിനാ? ഇന്നത്തെ ഹാർട്ടിനെയാണ്, ഹൃദയത്തെ. ഇന്ന് പറയുന്നത് ഈ ഹാർട്ടും ഹൃദയവുമായിട്ട് ബന്ധമുണ്ട്, ബ്രെയിനുമായിട്ടും കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. ബ്രെയിനിൽ നിന്ന് നിരന്തരം കമ്മ്യൂണിക്കേഷൻ ഹാർട്ടിലേക്കും പോകുന്നുണ്ട്, അത്രയൊക്കെ ഉള്ളൂ. അല്ലാതെ ഇതൊക്കെ നടക്കുന്ന എവിടെ? ന്യൂറോൺസിലാണ്, അവിടെയാണ് ഇതൊക്കെ നടക്കുന്നത്. അപ്പോ പഴയ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ സൂക്ഷ്മഭൂതങ്ങളാണ് ഉപാധിയെങ്കിൽ അറിവിന്, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അറിവിന് എന്താണ് ഉപാധി? നമ്മുടെ ഈ ബ്രെയിനിൽ, അതാണ് ഉപാധി. ബാക്കിയുള്ള സ്ഥലത്തൊക്കെ നമ്മുടെ ഈ നെർവസ് സിസ്റ്റത്തിലൂടെ എല്ലായിടത്തും കമ്മ്യൂണിക്കേഷൻ പോകുന്നേ ഉള്ളൂ. അപ്പൊ ഞാൻ ചോദിച്ച ആദ്യ ചോദ്യത്തിന് ഉത്തരവാണിത്. എന്തായിരുന്നു ആദ്യത്തെ ചോദ്യം? പോയി. സ്വാഭാവികമായ അറിവ് ഉപാധിയെ രണ്ടു തരത്തിൽ പറഞ്ഞു. ഒന്ന് എന്താണ്? അറിവിന്റെ ഉപാധി. ഇപ്പൊ സ്വാഭാവികമായ അറിവിന്റെ ഉപാധി എന്ന് പറയുന്നത് പഴയ കാലത്ത് എന്താണ് കണ്ടെത്തിയത്? ഈ സൂക്ഷ്മ, അതും ഭൗതികം തന്നെ. സൂക്ഷ്മഭൂതങ്ങളുടെ പരിണാമം എന്ന് പറയുമ്പോൾ ഭൗതികമാണ്, ഭൗതികമായ വസ്തുവാണ് അവിടെ ഉപാധിയായിരിക്കും. ഇനി കഴിഞ്ഞ ദിവസം മറ്റൊരു ഉപാധിയെ കുറിച്ചുകൂടെ പറഞ്ഞു. അതെന്തായിരുന്നു? എന്തെല്ലാം? ഇതൊരു ഉപാധി. ഇവിടെ തന്നെ അന്ധകരണം മാത്രമുള്ള ഉപാധി, നമ്മുടെ ഇന്ദ്രിയങ്ങളും ഉപാധികളാണ്. വന്ന് വന്ന് വന്ന് ഈ ശരീരം പോലും അറിവിന്റെ ഒരു ഉപാധിയാണ്. പുറമെയുള്ള വിഷയങ്ങൾ അറിവിന്റെ, ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളെല്ലാം എന്താണ്? അറിവിന്റെ ഉപാധികളാണ്. പിന്നെ എന്റെ ഏറ്റവും സൂക്ഷ്മമായ ഉപാധി എന്ന് പറയുന്നത് സൂക്ഷ്മഭൂത പരിണാമങ്ങളാണ്, അല്ല അത് മാത്രമല്ല ഉപാധി. അങ്ങനെയാണ് സ്വാഭാവികമായ അറിവുണ്ടാകുന്നതെന്ന് പറഞ്ഞു. പിന്നെ മറ്റൊരു ഉപാധിയെ കുറിച്ചുകൂടി കഴിഞ്ഞ ദിവസം പറഞ്ഞു. എന്താണ്? ചിത്തശുദ്ധി ഇല്ലാതാവട്ടെ. ആലോചിച്ച് നോക്കി വല്ലതും കിട്ടുമോ? സമയം കഴിഞ്ഞു.